കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ എന്റെ രാധേ നീ വരൂ താനെ പൂക്കും വനമലരായി കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ മാർഗഴിയേ മല്ലികയേ മന്ദാരപ്പൂമ്പുരുവിയേ മാർഗഴിയേ മല്ലികയേ മന്ദാരപ്പൂമ്പുരുവിയേ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മസൻ ചെറുപട്ടിക്ക് സുന്ദര മാർഗഴിയേ